ഞാൻ നീട്ടിയ പാണികളിൽ ഇരുമ്പാണികൾ താഴ്ന്നിറങ്ങി സുവിശേഷം ഘോഷിച്ചു നടന്ന ദിവ്യ പാദങ്ങൾ കുരിശിൽ തറച്ചു. പതിനൊന്നാം സ്ഥലം. ഈശോനാഥൻ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. നഗ്നനായ ഈശോയെ കുരിശിൽ കിടത്തുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് ആ കാഴ്ച കാണുമ്പോൾ ചുറ്റിക കൊണ്ടുള്ള ആദ്യത്തെ അടിയുടെ ശബ്ദം കാൽവരിയിൽ മുഴങ്ങുന്നു. അടിയുടെ ശബ്ദവും നാഥന്റെ നിലവിളിയും താഴ്വരയിൽ തട്ടി പ്രതിധ്വനിക്കുന്നു. ചുറ്റിക പലവട്ടം ഉയർന്നു താഴുന്നു. ലോകത്തിലേക്ക് സകല കൃപകളുമൊഴുക്കുന്ന രക്ഷകന്റെ കൈകളിലേക്ക് കോർത്ത ആണികൾ ആഴ്ന്നിറങ്ങുന്നു. നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച് നടന്ന് മുള്ളുകളേറ്റ തൃപ്പാദങ്ങളിലും ആണി ആഴ്ന്നിറങ്ങുന്നു. മനുഷ്യന് സങ്കൽപ്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ലോകരക്ഷകനായ ഈശോയെ, പിതാവിനാൽ ഐക്യപ്പെട്ട് ധരയിൽ വന്ന അങ്ങയെ ലോകം തിരസ്കരിച്ചു, തള്ളിപ്പറഞ്ഞു, ഒറ്റിക്കൊടുത്തു, പീഡിപ്പിച്ചു, ഒടുവിൽ കുരിശിൽ തറച്ചു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നരുൾ ചെയ്ത ദിവ്യനാഥ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലും പീഡകൾ ദുസ്സഹമായിരിക്കുമെന്ന് ഞങ്ങളറിയുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ്ലീഹായോടൊപ്പം ഏറ്റുപറഞ്ഞുകൊണ്ട് ലോകത്തിനു മരിച്ച് അങ്ങേക്കു വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ.